കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ സഖിമാ കളി പറഞ്ഞോ മിഴികളിൽ നാണമെന്തേ പുലരിയുടെ കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ ജാലങ്ങളാ നീ എൻ വസന്തം തലോടി ചിലകളിയുമേതിന്ദ്രജാലങ്ങളാ നീ എൻ്റെ രതിലോല തന്ത്രി മീട്ടി സ്വരമാ അനുപമ കലവിടരുമിവിടമിനി രാജാങ്കണം കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ സഖിമാ കളി പറഞ്ഞോ മിഴികളിൽ നാണമെന്തേ കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ ഹരിചന്ദനം ഇന്നെന്റെ നവതിലകമായി മദനനണിയും അനുരാഗ ഹരിചന്ദനം ഇന്നെന്റെ കനവിൽ സുഗന്ധമേകി ഉണരു തോഴി സമയമിനി വൈകാതെ മൃദുലഹരിമായാതെ അണിയുക പദതളിരിലകുമൊരു മണിനൂപുരം കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ സഖിമാ കളി പറഞ്ഞോ മിഴികളിൽ നാണമെന്തേ പുലരിയുടെ കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ.